സ്മരിച്ചുകൊണ്ട് ബ്രഹ്മസൂത്ര സംഗ്രഹഭാഷ അധ്യായം 3 12 അധികം സൂത്രം സന്ധ്യേ സൃഷ്ടിരാഹഹി അതിക്രാന്തേ പാദേ പഞ്ചാഗ്നി വിദ്യാം ഉദാഹൃത്യ ജീവസ്യ സംസാരഗതി പ്രഭേദ പ്രപഞ്ചതഃ. കഴിഞ്ഞ പാദവും ഇതുമായിട്ടുള്ള ബന്ധം പറയണം. മുൻഭാഗത്തിൽ പഞ്ചാഗ്നി വിദ്യ ആശ്രയിച്ചിട്ട് ഉദാഹരണമായി ആശ്രയിച്ചിട്ട് അതിനുദാഹരിച്ചിട്ട് ജീവസ്യ സംസാരഗതി പ്രഭേദ പ്രപഞ്ചിത, ജീവന്റെ സംസാരഗതി ഭേദങ്ങളെക്കുറിച്ച് വിസ്തരിച്ചു പറഞ്ഞു. ഇതാനിന്തു തസ്യവ അവസ്ഥാഭേദ പ്രപഞ്ചിത, ഇനി അവിടെ സംസാരഗതിയെക്കുറിച്ച് പറഞ്ഞു, ഇവിടെ അവസ്ഥാഭേദത്തെ കുറിച്ച് പറഞ്ഞു. പൂർവത്തിൽ ചർച്ച ചെയ്ത് വൈരാഗ്യത്തിന് വേണ്ടി സംസാര വൈരാഗ്യത്തിന് വേണ്ടിയിട്ടാണ് ചർച്ച ചെയ്തത്. ജനനം മരണം രൂപത്തിലുള്ള ഗതി, അതിന് താല്പര്യം ഉണ്ടാകരുത്. അതിനുവേണ്ടി ഇവിടെ അവസ്ഥാഭേദത്തെ ചർച്ച ചെയ്യുന്ന എന്താണ് സത്യം എന്താണ് അസത്യം എന്നറിയാൻ വേണ്ടി. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി, ഈ മൂന്നവസ്ഥകളെ കുറിച്ച് വിചാരം ചെയ്താലേ അറിയാൻ പറ്റും എന്താണ് സത്യം എന്താണ് അസത്യം. അവസ്ഥ എന്ന് പറയുമ്പോൾ ഈ മൂന്നവസ്ഥ, ഈ മൂന്ന് അനുഭവമാണ് അവസ്ഥ എന്ന് പറയുന്നത്. അനുഭവത്തെയാണ് അവസ്ഥ എന്ന് പറയുന്നത്. ജാഗ്രത അനുഭവം, സ്വപ്നാനുഭവം, സുഷുപ്തി അനുഭവം, ഈ മൂന്ന് അനുഭവങ്ങളാണ് അവസ്ഥ. അനുഭവങ്ങളെ കുറിച്ച് വിചാരം ചെയ്താൽ അതിൻ്റെ പ്രയോജനം സത്യ മിഥ്യാബുദ്ധി, എന്താണ് സത്യം എന്താണ് അസത്യം എന്നുള്ള ബോധം. ഇതമാമനന്തി എത്ര സ്വപിതീതി വക്രമ്യന്ന് തത്ര രഥാന രഥയോഗ ന പന്ഥാനോ ഭവന്തി അധ രഥാൻ രഥയോഗാൻ പഥഃ സൃജതേ ഇത്യാദി. ഒരു സ്വപ്നത്തെ, സ്വപ്നാനുഭവത്തെ ദൃഷ്ടാന്തമാക്കിയാണ് ചർച്ച ചെയ്യുന്നത്. സ്വപ്നാനുഭവത്തെ ദൃഷ്ടാന്തമാക്കാൻ പറ്റുന്ന എന്തുകൊണ്ടാണ്? സ്വപ്നത്തെ സ്മരിക്കാൻ കഴിയുന്നു. സ്വപ്നം ഇപ്പൊ ഇല്ല എന്ന് വെച്ചാൽ ചർച്ച ചെയ്യുന്ന ജാഗ്രതയിലാണ്. ജാഗ്രതയിൽ എന്തായാലും സ്വപ്നമില്ല. പക്ഷെ സ്വപ്നമുണ്ട്. എങ്ങനെ? സ്മരണ രൂപത്തിൽ. സ്മരണ ഒരു ജ്ഞാനമാണ്. സ്മൃതി എന്ന് പറയുന്നതും അറിവാണ്. പക്ഷെ അതെന്തല്ല, അനുഭവമല്ല. യഥാർത്ഥമോ യഥാർത്ഥം ആയിട്ടുള്ള അനുഭവം അല്ല. എന്നാൽ അത് അറിവാണ്. ആ വ്യത്യാസം മനസ്സിലാക്കണമെങ്കിൽ ശരിക്ക് വിചാരം ചെയ്ത് മനസ്സിലാക്കണമെങ്കിൽ തർക്കത്തിൻ്റെ സഹായം വേണം. അവിടെ ജ്ഞാനത്തെയും അനുഭവത്തെയും സ്മൃതിയും എല്ലാം വളരെ വ്യക്തമായി വിശദീകരിക്കുന്നുണ്ട്. നമുക്ക് അനുഭവമായി ചർച്ച ചെയ്യാൻ ഒരു സ്ഥലം മാത്രമേ കഴിയൂ. ഏതാണ്? ജാഗ്രത മാത്രം. അതുമാത്രമേ കഴിയൂ. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പറ്റും. പിന്നെ സുഷുപ്തിയെക്കുറിച്ചായാലും സ്വപ്നത്തെക്കുറിച്ചായാലും നമ്മൾ ചർച്ച ചെയ്യുന്നത് സ്മരണയായിട്ടാണ്. അപ്പോൾ സുഷുപ്തിയും സ്വപ്നവും ജ്ഞാനമുണ്ട്. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയത്ത് ജ്ഞാനമുണ്ട്. ജ്ഞാനത്തെ ആശ്രയിച്ച് തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. പക്ഷെ എന്തില്ല, അനുഭവമില്ല. അതാ വ്യത്യാസം. അങ്ങനൊരു ജ്ഞാനമില്ലെങ്കിൽ ചർച്ച നടക്കത്തില്ല. അപ്പോൾ ഈ അവസ്ഥാത്രയ നിരൂപണം എന്ന് പറയുന്നത് ജ്ഞാനത്തെ ആശ്രയിച്ചിട്ട് തന്നെ. അത് പ്രധാനമായിട്ടും ജ്ഞാനത്തെ മാത്രം ആശ്രയിച്ചിട്ടാണ്. അത് സ്മൃതി രൂപത്തിലാകാം, അല്ലെങ്കിൽ അനുഭവ രൂപത്തിലാകാം. ഏത് രൂപത്തിലായാലും അത് ജ്ഞാനത്തെ മാത്രം ആശ്രയിച്ചിട്ടാണ് ആ ചർച്ച നടക്കുന്നത്. അപ്പൊ ജ്ഞാനത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ വിഷയവും വരും. ജാഗ്രതയിലെ ജ്ഞാനത്തെക്കുറിച്ചാലും ശരി, ജ്ഞാനത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ജ്ഞാനം എപ്പോഴും സവിഷയകമായിട്ടേ ഇരിക്കുന്നുള്ളൂ. അത് വിഷയത്തോടുകൂടി ഇരിക്കുന്നുള്ളൂ. എന്തെങ്കിലും ഒരു വിഷയം അവിടെ ഉണ്ടായിരിക്കും. ഏത് ജ്ഞാനത്തെക്കുറിച്ച് ചർച്ച ചെയ്താൽ വിഷയം ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞാൽ ആ ജ്ഞാനം കൊണ്ട് ഗ്രഹിക്കുന്ന ഒന്ന് അവിടെ ഉണ്ടായിരിക്കും. ജാഗ്രത ആയാലും സ്വപ്നമായാലും സുഷുപ്തിയായാലും ഇനി ഇതൊന്നുമല്ല ബ്രഹ്മമായാലും. അതിനാണ് എന്ത് പറയുന്നത്, തുര്യൻ എന്ന് പറയും. അപ്പൊ തുര്യനായിരിക്കുന്ന ബ്രഹ്മത്തെക്കുറിച്ച് ചർച്ച ചെയ്താലും ശരി, ജാഗ്രത് സ്വപ്ന സുഷുപ്തിയെ കുറിച്ച് ചർച്ച ചെയ്താലും ശരി, അതെല്ലാം ജ്ഞാനത്തെ ആശ്രയിച്ചുള്ള ചർച്ചയാണ്. അവിടെ എന്തറിയുന്നു അതാണ് വിഷയമായിരിക്കുന്നത്. മുഖ്യമായ ജ്ഞാനത്തിനാണ് ഇവിടെ പ്രാധാന്യം. അതുകൊണ്ടാണ് അവസ്ഥാത്രയ നിരൂപണം എന്ന് പറയുന്നത് ഒരു തികച്ചും ആധ്യാത്മികമായ നിരൂപണമാണ്. ആധ്യാത്മികമായിട്ടുള്ള നിരൂപണമാണ്. അതൊരു ഭൗതികമായ നിരൂപണമാണ്. ഭൗതികമായ നിരൂപണം എന്ന് പറയുമ്പോൾ എന്താ അതിൻ്റെ വിശേഷത? ഭൗതികമായ നിരീക്ഷണം എന്ന് പറയുമ്പോൾ അവിടെ വിഷയത്തിനാണ് പ്രാധാന്യം വരുന്നത്. അറിവിനല്ല. അറിവിന് പ്രാധാന്യം വരുമ്പോൾ അതിനെ എന്ത് പറയും? ആധ്യാത്മികം എന്ന് പറയും. എന്തുകൊണ്ടാണ് ആധ്യാത്മികം എന്ന് പറയുന്നത്? അറിവ് ഉള്ളിലാണ്. ഉള്ളിലെന്ന് പറഞ്ഞാൽ ആധ്യാത്മികം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആത്മനി ഭവം, അതാണ് ആധ്യാത്മികം. തന്നിൽ സംഭവിക്കുന്നത് എന്നാണ്. തന്നിൽ സംഭവിക്കുന്നത് എന്ന് പറയുമ്പോൾ അവിടെ പ്രാധാന്യം ഏതിനാ? അറിവിനാണ്. അതുകൊണ്ടാണ് ആധ്യാത്മികം എന്ന് പറയുന്നത്. അറിവ് തന്നിലാണ് സംഭവിക്കുന്നത്. താൻ സ്വയം അറിവായിക്കോട്ടെ, പക്ഷെ തന്നിലാണത് സംഭവിക്കുന്നത് അറിവ്. അതുകൊണ്ട് അതിനെ ആശ്രയിച്ചുള്ള ചർച്ചയാണ് വരുന്നത്. വിഷയം എന്ന് പറയുന്നത് തന്നിലല്ലേ സംഭവിക്കുന്നത്, അല്ലേ? വിഷയം തന്നിലല്ലേ? ആ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം ബാഹ്യം എന്നുള്ളൊരു ബുദ്ധിയുടെ ഉണ്ടാകാം. അറിവിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ബാഹ്യബുദ്ധിയില്ല. അങ്ങനെ ഒരു ബുദ്ധി ഉണ്ടാകത്തില്ല. അറിവ് എപ്പോഴും ആത്മനിഷ്ഠമായിട്ട് അറിവിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റും. വിഷയത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുമ്പോൾ അത് പ്രധാനമായും വരുന്നത് ബാഹ്യമാണ്. അങ്ങനെ അല്ലാതെയും വരാം. എവിടെ? ആ ഉള്ളിലുള്ള സുഖ ദുഃഖാദി വിഷയങ്ങളെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ അത് ആന്തരികമായും വരാം. പക്ഷെ മുഖ്യമായും വിഷയത്തെക്കുറിച്ചുള്ള ബോധം വരുന്നത് എങ്ങനെയാണോ? പുറമേ എന്നുള്ളതാണ്. അപ്പോൾ പുറമേ എന്നുള്ള ആ ചിന്ത വരുമ്പോൾ അവിടെ ബാഹ്യബുദ്ധി വരുമ്പോൾ അന്യത്വ ബുദ്ധിയും വരും. തന്നിൽ നിന്ന് അന്യമായത്, അതിനെ പറയും തൻ്റെ അറിവിന് വിഷയമായത് എന്നെല്ലാം പറയും. അതുകൊണ്ടാണ് അപ്പോൾ അവിടെ ബാഹ്യമായി വരുന്ന എന്താണ്? ഭൂതങ്ങൾ, പിന്നെ ഭൂതപരിണാമം, അതിൻ്റെ കാര്യങ്ങൾ, തൻ്റെ ശരീരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, പിന്നെ പ്രപഞ്ചം, അതാണ് അവിടെ ഭൗതികമായ പഠനത്തിലേക്ക് പോകുന്നത്. അതിനും അറിവാവശ്യമാണ്, പക്ഷേ വിഷയത്തിനാണ് അവിടെ ഊന്നൽ കൊടുക്കുന്നത്, പ്രാധാന്യം കൊടുക്കുന്നത്. അവസ്ഥാത്രയ നിരൂപണമെന്ന് പറയുന്ന അങ്ങനെ അല്ല. അത് തികച്ചും അത് അറിവിനെ ആശ്രയിച്ചുള്ള വിചാരമാണ്. ആ വിചാരത്തിന്റെ ഫലം എന്ന് പറയുന്നതോ ആ അവസ്ഥയെക്കുറിച്ചുള്ള നിശ്ചയമാണ്. എന്താണ് ജാഗ്രത്, എന്താണ് സ്വപ്നം, എന്താണ് സുഷുപ്തി എന്ന അവസ്ഥയെ സംബന്ധിച്ചുള്ള നിശ്ചയമാണ്. ആ നിശ്ചയം എന്ന് പറയുന്നത് അറിവിനെ സംബന്ധിച്ചും വരും, അറിവിൻ്റെ വിഷയത്തെ സംബന്ധിച്ചും വരും. രണ്ടും എന്താണെന്ന് നിശ്ചയിക്കാൻ വേണ്ടിയിട്ടാണ് വിചാരം. അപ്പോൾ അത് ആധ്യാത്മികം എന്ന് പറയുന്നത് കൊണ്ട് അതങ്ങനെ പറയേണ്ടി വരുന്നത് എന്തുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ തിരിച്ചറിയും. ജാഗ്രത, സ്വപ്ന, സുഷുപ്തി, വിചാരങ്ങൾ എങ്ങനെയാണ്, അദ്വൈതത്തിൽ അതിൻ്റെ സ്ഥാനം എന്താണ്, എന്തുകൊണ്ടാണ് അതിന് ആധ്യാത്മികം എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് അതിനെ ഭൗതികമെന്ന് പറയാത്തത്. നമ്മൾ ഈ അറിവിനെ ആശ്രയിച്ചുള്ള ചിന്തയിൽ ഇവിടെ പ്രത്യേകിച്ച് ഈ അവസ്ഥ അത്രയും നിരൂപണം പിന്നെ ഇത്രയും പ്രാധാന്യം അദ്വൈതത്തിലേ ഉള്ളൂ. മറ്റുള്ളവരുമെല്ലാം ചിന്തിക്കുന്നുണ്ട്, ജാഗ്രത, സ്വപ്നം, സുഷുപ്തി തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിലും അത് പരമപ്രധാനമായിരിക്കുന്നത് അദ്വൈത വിചാരത്തിലാണ്. ഇവിടെ അറിവിനെ ആശ്രയിച്ചുള്ള ഒരു വിചാരമാണ് എന്ന് പറയാനുള്ള കാരണം പ്രധാനമായിട്ടും അവിടെ ഇതിനെ സംബന്ധിച്ചുള്ള നിശ്ചയം അത് അറിവിന്റെ രൂപത്തിലാണ്. അത് അറിവിനെ സംബന്ധിച്ചുള്ള നിശ്ചയമായാലും ശരി, അറിവിന്റെ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള നിശ്ചയമായാലും ശരി, രണ്ടായാലും ശരി, ആ അറിവിനെ സംബന്ധിച്ചുള്ള നിശ്ചയം എന്ന് പറയുമ്പോൾ എന്താണ്? ഒരനുഭവം ഉണ്ടായി. ഇവിടെ ഇപ്പൊ സ്വപ്നത്തെ കുറിച്ച് പറയുന്നു. ഈ അനുഭവം, ആ അനുഭവം സത്യമാണോ അസത്യമാണോ? അനുഭവം ഉണ്ടാകുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ്, അവിടെ വിഷയങ്ങളും ഉണ്ടാകും. അപ്പൊ ആ വിഷയങ്ങളെ കുറിച്ച് ഒരു തീരുമാനം എടുക്കണം. എന്താണ്, സത്യമാണോ അസത്യമാണോ? അപ്പൊ അവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് അവിടെ ഭൗതികമായ പദാർത്ഥങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് അറിവിന്റെ വിഷയം എന്നുള്ള നിലയ്ക്കാണ്. അത്രേ ഉള്ളൂ. ജാഗ്രമായാലും ജാഗ്രതയായാലും സ്വപ്നമായാലും സുഷുപ്തിയായാലും അറിവിന്റെ വിഷയം ആയി നിലനിൽക്കുന്ന അവ സത്യമാണോ അസത്യമാണോ എന്നാണ്. അവിടുത്തെ അറിവ്, അനുഭവം സത്യമാണോ അസത്യമാണോ, ഇതാണ് അദ്വൈതത്തിൽ ചർച്ച ചെയ്ത് വിചാരം ചെയ്ത് തീരുമാനിക്കുന്നത്. ആ തീരുമാനത്തിന്റെ ഫലമായിട്ടാണ് പറയുന്നത് ബ്രഹ്മസത്യം ജഗത് മിഥ്യ, അല്ലെങ്കിൽ സർവം ഖല്ലിതം ബ്രഹ്മ. അത് ഏത് രീതിയിൽ പറഞ്ഞാലും ശരി, അത് ഈ വിചാരത്തിന്റെ ഫലമാണ്. അറിവിനെ സംബന്ധിച്ചും അറിവിന്റെ വിഷയങ്ങളെ സംബന്ധിച്ചുമുള്ള ഇത് ഭൗതികമായൊരു നിരൂപണമല്ല. ഇനി ഭൗതികമായ നിരൂപണം എന്ന് പറയുന്നത് എന്താണ്? അവിടെ അറിവിനല്ല പ്രാധാന്യം. പക്ഷെ ഏത് നിരൂപണത്തിനും അറിവ് വേണം. അറിവില്ലാതെ നമുക്ക് നിരൂപണം വിചാരമൊന്നും സാധ്യമല്ല. അപ്പൊ ഭൗതികമായ വിചാരം എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും അത്? വിഷയം സത്യം തന്നെ, വിഷയം സത്യം തന്നെ എന്ന് തീരുമാനിച്ചുകൊണ്ടാണ് പഠനം. വിഷയം സത്യമാണോ എന്ന് തീരുമാനിക്കണമെന്നില്ല. ഇപ്പോ ഈ അവസ്ഥ ത്രയ നിരൂപണത്തെ അവസ്ഥാത്രയ നിരൂപണം എന്ന് വരുമ്പോൾ അത് നമ്മൾ വേർതിരിച്ച് തന്നെ അറിയണം. അത് പിന്നെ നമ്മൾ നിരൂപണം ചെയ്തിട്ടാണ് മനസ്സിലാക്കുന്നത്, അതിനെക്കുറിച്ച് വിചാരം ചെയ്തിട്ടാണ് മനസ്സിലാക്കുന്നത്. സാധാരണ ഒരുവൻ അദ്വൈത സിദ്ധാന്തമനുസരിച്ച് ഒരാൾക്ക് അത്തരം ഒരു വിചാരം കൂടാതെയും മനസ്സിലാക്കാം. എങ്ങനെ? ആ ശ്രുതി, ഉപദേശം. ശ്രുതി എന്നോ ഉപദേശമെന്നോ, ഉപദേശം കൊണ്ട് തന്നെ ബോധ്യപ്പെടാം. വിചാരത്തിന്റെ ഒന്നും ആവശ്യമില്ല. എന്താണ് സത്യം, എന്താണ് അസത്യം? പക്ഷെ സാധാരണഗതിയിൽ അങ്ങനെ നിശ്ചയാത്മകമായ ബോധം ഉണ്ടാകണമെങ്കിൽ വിചാരം കൂടിയേ പറ്റൂ. പക്ഷെ സാധാരണ ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് വാസ്തവത്തിൽ അദ്വൈതത്തിലൂടെ എന്താണ് സാധിക്കേണ്ടത് എന്ന് വിട്ടിട്ട് ഇതിനെക്കുറിച്ച് ഭൗതികമായ ദൃഷ്ടിയിൽ വിചാരം ചെയ്യും. അപ്പൊ ഇവിടെയും ചർച്ച ചെയ്യുന്ന ഇതാണ്, സൃഷ്ടിയെ കുറിച്ച് പറഞ്ഞു. രഥ രഥ രഥയോഗ പഥ സൃജതേ. സൃഷ്ടി എന്ന് പറയുമ്പം സൃഷ്ടി എന്ന് പറയുന്നത് നമ്മൾ അനുഭവിക്കുന്ന വിഷയമാണ്. അപ്പൊ സൃഷ്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ് വരുന്ന അവിടെ സത്യത്വ ബുദ്ധിയാണ്. എന്ത് ഇവിടെ സൃഷ്ടിക്കുന്നോ അസത്യമാണ്. കുലാലൻ ഘടത്തെ സൃഷ്ടിക്കുന്നു. കുലാലന് സത്യമാണ്, സൃഷ്ടിക്കുന്നതിന് ഉപയോഗിച്ച ഉപകരണങ്ങളും സത്യമാണ്, ഘടതും സത്യമാണ്. അപ്പൊ സൃഷ്ടി എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ സത്യത്വ ബുദ്ധി വരും. അപ്പൊ താൻ സ്വയം തന്നെ എന്താണ്? ഒരു സൃഷ്ടിയാണ്. ജന്മം ഉണ്ടായെങ്കിലും ഒരു സൃഷ്ടിയാണ്. താനും എന്ന് പറയുമ്പോൾ തന്റെ ശരീരം, തന്റെ കർണങ്ങളെല്ലാം സൃഷ്ടിയാണ്. ആ ബുദ്ധി വരും. അപ്പൊ അങ്ങനെ ഒരു ധാരണ വരാം സൃഷ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് ഇവിടെ അതിനെ ആശ്രയിച്ച് തന്നെ വിചാരം ചെയ്യുന്നത്. അപ്പൊ തന്റെ ശരീരത്തെ തന്നെ ആശ്രയിച്ച് ചിന്തിക്കുന്നു. ഒരു സൃഷ്ടി എന്നുള്ള നിലയ്ക്ക്, എന്ന് വെച്ചാൽ അത് അറിവിന്റെ വിഷയം എന്നുള്ള നിലയ്ക്കല്ല, അതൊരു സൃഷ്ടിയാണ്. അതിനൊരു ജന്മമുണ്ട്, അതിന് പരിണാമങ്ങളുണ്ട്. ഇതെല്ലാം അംഗീകരിച്ചുകൊണ്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ അത് അവസ്ഥ അത്രയും നിരൂപണമാകത്തില്ല. ജ്ഞാനം വിഷയം എന്നുള്ള രീതിയിൽ ചിന്തിച്ചാലേ ആകൂ. മുമ്പ് ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതായത് സുഷുപ്തി എന്താണ് എന്നിവിടെ വിചാരം ചെയ്യുന്നു നമ്മൾ. അത് വിചാരം ചെയ്യുന്നത് കേവലം അറിവ്, അറിവിന്റെ വിഷയം എന്നുള്ള ഈ രണ്ട് തലങ്ങളെ ആശ്രയിച്ചിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. അങ്ങനെ ചിന്തിക്കുന്നത് സുഷുപ്തി എന്ന് പറയുന്നത് ബോധരഹിതമായ ഒന്നായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. സ്വപ്നമെന്ന് പറയുന്നത് ഒരു അവ്യക്ത ബോധമായിട്ട്, അവ്യക്തമായ ബോധം, വിഷയങ്ങളും ബോധവും എല്ലാം ഉണ്ട്. ജാഗ്രത എന്ന് പറയുമ്പോൾ വ്യക്തമായ ബോധം. ഇങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങളുണ്ടെങ്കിലും ആ ബോധരഹിതമായ സുഷുപ്തിയെക്കുറിച്ചും അവ്യക്തമായ സ്വപ്നത്തെക്കുറിച്ചും എല്ലാം നമ്മൾ വിചാരം ചെയ്യുന്നത് എങ്ങനെ? ശരിയായ ബോധത്തോടുകൂടിയാണ്. ശരിയായ ബോധമുള്ളവനെ അത് വിചാരം ചെയ്യാൻ പറ്റൂ. അതെന്തുകൊണ്ട് കഴിയുന്നു? അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ഈ ജാഗ്രത്തിലും എന്തുണ്ട്? ജ്ഞാനം. ശ്രുതിയെ കുറിച്ചായാലും ശരി, സ്വപ്നത്തെ കുറിച്ചാലും ജ്ഞാനമുണ്ട് ഇവിടെ ജാഗ്രത്തിൽ. സുഷുപ്തി ബോധരഹിതമായിരുന്നു നമ്മളെ സംബന്ധിച്ച്. വിഷയസ്ഫുരണമില്ലാത്ത, ഒന്നും അറിഞ്ഞില്ല എന്ന് മാത്രം പറയാൻ കഴിയുമെന്നുള്ള ഒരവസ്ഥയായിരുന്നു. പക്ഷേ ജാഗ്രത്തിലാണെങ്കിലോ ശരിയായ ബോധമുണ്ട്. ശരിയായ ബോധമുണ്ട് സ്മരണ രൂപത്തിൽ. ആ ബോധം തന്റെ ഉള്ളിലിരിക്കുന്നത് സ്മരണ രൂപത്തിലാണ്. പക്ഷെ നമ്മൾ സുഷുപ്തിയെ വേറൊരു തരത്തിൽ മനസ്സിലാക്കുകയാണ്. ഉറങ്ങിക്കിടക്കുന്ന ആളുടെ തലയിലും നെഞ്ചത്തും ഒക്കെ കുറെ ഉപകരണങ്ങൾ ഫിറ്റ് ചെയ്തിട്ട് കമ്പ്യൂട്ടറിൽ നോക്കി പഠിക്കുകയാണ് അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്. ഈ പഠനം എന്താണോ? ഇത് വെറും ഭൗതികമായ പഠനമാണ്. ഇതല്ല അവസ്ഥാത്രയ നിരൂപണം. ഇത് നമ്മൾ വേർതിരിച്ചറിയണം. അത് ഭൗതികമായ ഏതൊരു വസ്തുവിനെ കുറിച്ചും പഠിക്കുന്നത് പോലെയുള്ളൂ. തന്റെ ബ്രെയിനിനെ കുറിച്ച് പഠിച്ചാലും അന്യന്റെ ബ്രെയിനിനെ കുറിച്ച് പഠിച്ചാലും ബാഹ്യമായ വിഷയങ്ങളെ കുറിച്ച് പഠിച്ചാലും അത് ഒരു വസ്തുനിഷ്ഠമായ ഒരു പഠനമാണ്. അതിനും ഫലമുണ്ട്. അതിൽ നിന്ന് പല അറിവും നമുക്കുണ്ടാവും. പക്ഷേ അത് സുഷുപ്തി എന്ന് പറയുന്ന അവസ്ഥയെക്കുറിച്ചുള്ള നിരൂപണമല്ല. എന്തുകൊണ്ട്? പിന്നെന്താണത്? അതൊരു ഭൗതികമായ ജാഗ്രതയിലുള്ള പഠനം. എന്താണത്? സുഷുപ്തി എന്ന് പറയുന്ന അവസ്ഥയെക്കുറിച്ചുള്ള നിരൂപണമല്ല. പിന്നെന്താണ്? ജാഗ്രതയെക്കുറിച്ചുള്ള നിരൂപണം. അതായിക്കോട്ടെ, എന്നാലും എന്താണത്? സുഷുപ്തിയുടെ വിഷയം എന്ന് പറയാൻ പറ്റില്ല. അവിടെ പഠനം നടത്തുന്ന ബ്രെയിനിനെ കുറിച്ചാണ്, അത് സുഷുപ്തിയുടെ വിഷയമേ അല്ല, ജാഗ്രതത്തിന്റെ വിഷയമാണ്. പക്ഷെ നമ്മൾ ഈ പറയുന്ന അവസ്ഥാത്രയ നിരൂപണം പറയുമ്പോൾ പലരും പോകുന്ന അങ്ങോട്ടാണ്. അവിടെ എന്താ സംഭവിക്കുന്നത്? ഇതുവരെ സ്വപ്നത്തെ കുറിച്ച് പറയുമ്പോൾ അവിടെയാ പോകുന്നു. ഇവിടെ ഇപ്പൊ ചർച്ച ചെയ്യാൻ പോകുന്നത് സ്വപ്നത്തിലെ സൃഷ്ടിയെ കുറിച്ച്. ബ്രെയിൻ എന്ന് പറയുന്നത് സ്വപ്നത്തിലെ സൃഷ്ടിയാണ്? അല്ല. നിങ്ങൾ ബ്രെയിനിൽ എന്തെങ്കിലും മെഷീൻ ഘടിപ്പിച്ചിട്ട് പഠനം നടത്തിയാൽ ഉറങ്ങിക്കിടക്കുന്ന വ്യക്തിയുടെ സ്വപ്നം, അത് സ്വപ്ന നിരൂപണമല്ല. ഇവിടെ പറയുന്ന അവസ്ഥാ നിരൂപണമല്ല. പിന്നെന്താണ് അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്? സുഷുപ്തി അല്ലെങ്കിൽ സ്വപ്നം എന്ന് പറയുന്ന അവസ്ഥയിൽ അവിടെ അവസ്ഥയെക്കുറിച്ചല്ല, ആ അവസ്ഥയിൽ ബ്രെയിൻ എന്ത് സംഭവിക്കുന്നു എന്നാണ്. അത്രയേ നമ്മൾ മനസ്സിലാക്കുന്നുള്ളൂ. അവസ്ഥാ നിരൂപണമല്ല. ആണോ? ആ അവസ്ഥയുടെ അവസ്ഥ എന്ന് പറയുമ്പോൾ അവിടെ രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന് അറിവ്, മറ്റൊന്ന് വിഷയം. രണ്ടിനെ കുറിച്ചുമല്ല പഠിക്കുന്നത്. ആണോ? രണ്ടിനെ കുറിച്ചുള്ള പഠനമല്ല. അതെ, പറഞ്ഞില്ലേ, സുഷുപ്തിയെ കുറിച്ച് നമ്മൾ ഒരിക്കലും ആ അവസ്ഥയിലല്ലല്ലോ പഠിക്കുന്നത്, ജാഗ്രതയിലല്ലേ. ജാഗ്രതയിൽ എന്താ പറയുന്നത്? ജാഗ്രതയിലുള്ള അത്തരത്തിലുള്ള പഠനവും വിചാരവും നമ്മളുടെ വ്യത്യാസത്തെ കുറിച്ച് പറയുന്നു. ജാഗ്രതയിൽ നമ്മളുടെ പഠനം ശരിയാണ്, പക്ഷെ അത് അവസ്ഥാ നിരൂപണം അല്ല. ഇത് ജാഗ്രതത്തിലെ അവസ്ഥാ നിരൂപണം എന്ന് പറയുന്നത് എന്തിനെ ആശ്രയിച്ചാണ് നടത്തുന്നത്? എങ്ങനെയുള്ള അറിവ്? കേവലം നമ്മുടെ സ്മരണ, അതാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ഉപകരണം. അവിടെ വേറെ ഉപകരണമൊന്നുമില്ല. ആ സ്മരണയെ ആശ്രയിച്ചിട്ട് ഇവിടെ പറയുന്നു ശ്രുതി അല്ലെങ്കിൽ മറ്റൊരാളുടെ ഉപദേശം, പിന്നെ തൻ്റെ യുക്തി, പിന്നെ തൻ്റെ വർത്തമാനകാലത്തിലെ അനുഭവം. ശ്രുതി അനുഭവമായിരുന്നു, പക്ഷെ ഇപ്പോൾ ഉണ്ടോ? അത് ഇല്ല. ഇപ്പോൾ അനുഭവം ഉണ്ടോ? അത് കേവലം സ്മരണയേ ഉള്ളൂ. അപ്പം അങ്ങനെ ഉള്ള വിചാരമാണ് സുഷുപ്തി കുറിച്ചുള്ള വിചാരവും സ്വപ്നത്തെ കുറിച്ചുള്ള വിചാരവും. അതാണ്. പക്ഷേ മറിച്ച് അതിനെക്കുറിച്ചുള്ള പഠനം എന്ന് പറയുമ്പോൾ അത് അവസ്ഥാത്രയ നിരൂപണം അല്ല. അതിൽ നിന്ന് കിട്ടുന്ന അറിവുകൾ അല്ല അവസ്ഥാത്രയ നിരൂപണത്തിലൂടെ കിട്ടുന്നത്. അവിടെ നമ്മൾ ഇതെല്ലാം യന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ച് ഔഷധങ്ങൾ ഉപയോഗിച്ച് എല്ലാം പഠനങ്ങൾ നടത്തി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്ന എന്താണ്? ആ സമയത്ത് ആ ബ്രെയിനിൽ എന്തൊക്കെ സംഭവിക്കുന്നു, അവിടെ എന്താണ്? അത് ഈ അവസ്ഥാത്രയ നിരൂപണത്തിന് ഉപകാരപ്പെടുന്ന ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ട് ഉപകാരപ്പെടുന്നില്ല എന്ന് പറഞ്ഞു? ആദ്യമേ പറഞ്ഞു. എന്താണ് അവസ്ഥാത്രയ നിരൂപണത്തിലൂടെ എന്താ തീരുമാനിക്കുന്നത്? എന്ത് സത്യം, എന്താ സത്യം, ഇതാ തീരുമാനിക്കാനാണ് ഈ വിചാരം. മറിച്ച് നമ്മൾ ഒരു ലാബിൽ കൊണ്ടുപോയി പരിശോധിച്ചാൽ എന്താ കിട്ടുന്നത്? എന്താ കിട്ടുന്നത്? അവിടെ മറ്റ് അറിവുകൾ, പലതരത്തിലുള്ള അറിവുകളുണ്ടാവും. എന്താണ് സത്യം, എന്താണെന്ന് അസത്യമെന്നല്ല അത് അവിടെ പഠിക്കുന്നു. അവിടെ എന്തൊക്കെ സംഭവിക്കുന്നു, ആ പഠനത്തിന് അതിൻ്റെതായ ശരിയും തെറ്റും എല്ലാം കാണും. ഇപ്പൊ ഇത് രണ്ടും കൂടി കൂട്ടിച്ചേർക്കുന്നു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ അവസ്ഥാത്രയ നിരൂപണത്തെ മനസ്സിലാക്കരുത്. അതിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് ഇവിടെ പറയുന്ന സ്വപ്നം എന്താണ്, സുഷുപ്തി എന്താണ്, ജാഗ്രത എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് കാര്യമില്ല. അത് തികച്ചും ഭൗതികമായ ഒരറിവുണ്ടാവും അങ്ങനെയുള്ള ഒരു പഠനത്തിൽ. ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ സത്യമെന്തോ അസത്യം എന്തെന്നറിഞ്ഞാൽ മതി, അതിന് വേറെ ഉപകരണമൊന്നുമില്ല. ആകെയുള്ള ഉപകരണം എന്താണോ? തൻ്റെ അറിവ്. അത് അനുഭവമാകാം, സ്മരണയാകാം. ജാഗ്രതയിൽ തന്നെ അതിനെ നിരൂപണം ചെയ്യുമ്പോൾ എന്തിനെ ആശ്രയിച്ച് നിരൂപണം ചെയ്യുന്നു? അനുഭവത്തെ ആശ്രയിച്ച്. സ്വപ്നത്തെയും സുഷുപ്തിയും നമുക്ക് അനുഭവത്തെ ആശ്രയിച്ച് നിരൂപണം ചെയ്യാൻ പോയി, കാരണം അത് കടന്നുപോയി. പിന്നെ കേവലം അവിടെ എന്തിനെ ആശ്രയിച്ച് നിരൂപണം ചെയ്യുന്നു? നമ്മുടെ സ്മരണയെ ആശ്രയിച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ ഇപ്പം ശ്രുതി പറയുന്നു എന്ന് പറയുന്നത് മനുഷ്യനവൻ്റെ അനുഭവത്തെ ആശ്രയിച്ച് ചിന്തിക്കുന്നതുകൊണ്ടാണ്. അവിടെ പറഞ്ഞിരിക്കുന്ന അവിടെ സൃഷ്ടിയുടെ അനുഭവം ഉണ്ടായി, രഥത്തെ സൃഷ്ടിച്ചു, അനുഭവം ഉണ്ടായി. ഇപ്പോൾ ഉണർന്നിട്ട് അതൊരു സ്മരണയായി ഇപ്പോഴും നിലനിൽക്കുന്നു. അപ്പോൾ ജാഗ്രതയിൽ അതുപോലെ തന്നെ സൃഷ്ടിയുടെ അനുഭവം ഉണ്ടാകുന്നു, അടുത്ത നിമിഷം അത് സ്മരണയാണ്. അപ്പോൾ ജാഗ്രതയിൽ എപ്പോഴും അനുഭവവും സ്മരണയും ഏത് സമയവും കിട്ടും, അതിപ്പോഴും ഉണ്ട്. അപ്പം ഇതിനെ രണ്ടിനെ ആശ്രയിച്ചുള്ള വിചാരം ഇവിടെ നടക്കും. ഇപ്പം സൃഷ്ടിയെക്കുറിച്ച് പറയുമ്പോൾ ഭാഷകാരൻ പല സ്ഥലത്തും പറയുന്നു, വരുന്ന ജാഗ്രതയിലെ അനുഭവത്തിൽ നിന്നുള്ള വാസന കൊണ്ടാണ് സ്വപ്നാനുഭവം ഉണ്ടാകുന്നത്. അപ്പം ജാഗ്രതയിൽ സൃഷ്ടിയുടെ അനുഭവമുണ്ട്, സ്വപ്നത്തിൽ എന്തുവരും? ഈ സൃഷ്ടിയുടെ വാസനയിൽ നിന്ന് സ്വപ്നത്തിലും സൃഷ്ടിയുടെ അനുഭവം ഉണ്ടാകുന്നു. അനുഭവം വാസനാജന്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ജാഗ്രതത്തിൽ എവിടെയാണോ സൃഷ്ടി അനുഭവപ്പെടുന്നത്, സാമാന്യമായ എല്ലായിടത്തും സത്യത്വ ബുദ്ധിയാണ്. അപ്പോൾ സ്വപ്നത്തിലും അത് അനുഭവപ്പെടുന്നു. അത് സത്യമാണോ അസത്യമാണോ എന്ന് വിചാരം ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ ഇവിടെ ഒരു കാര്യം കൂടി പറയും. സ്വപ്നത്തിലെ എന്തനുഭവം ഉണ്ടായതിന് ശരി, ജാഗ്രതയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അത് ബാധ സംഭവിച്ചു എന്ന് വെച്ചാൽ അത് ജാഗ്രതയിൽ വന്നപ്പോൾ തന്നെ അത് അസത്യമാണെന്ന് ബോധ്യപ്പെട്ടു. അത് അസത്യമാണെന്ന് ബോധ്യപ്പെടുന്നതിനുള്ള ഒരു പ്രധാന കാരണം എന്താണ്? വിഷയം തന്നെ അപ്രത്യക്ഷമായി. അനുഭവം അപ്രത്യക്ഷമായി, രണ്ടും അപ്രത്യക്ഷമായതുകൊണ്ടാണ് ജാഗ്രത തീരുമാനിക്കുന്നത് അസത്യമാണ്. സ്വാമി, ജാഗ്രതയിലും ഒരു വിഷയം അപ്രത്യക്ഷമാകുന്നുണ്ടല്ലോ, അവിടെ നിർബന്ധമില്ല. സ്വപ്നത്തെ പോലെ നിർബന്ധമില്ല. അസത്യത്വ ബുദ്ധിക്ക് വിഷയം അപ്രത്യക്ഷമാകണം, ആ ജ്ഞാനം അപ്രത്യക്ഷമാണോ നിർബന്ധമല്ല. സ്വപ്നം അങ്ങനെയല്ല. സ്വപ്നം എന്ന് പറയുന്നത് അത് അപ്രത്യക്ഷമായതിനു ശേഷമാണ് ജ്ഞാനവും പോയി വിഷയവും പോയി, അത് അസത്യമാണെന്നുള്ള ബോധം ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ അസത്യത്വ ബുദ്ധി ഉണ്ടാകുന്നുമില്ല. അതാണ് നമ്മൾ സ്വപ്നത്തെക്കുറിച്ച് പൊതുവെ സ്മരിക്കുന്ന അങ്ങനെയാണ്. കണ്ടുകൊണ്ടിരുന്നപ്പോൾ അത് സത്യമായിരുന്നു, ഉണർന്നപ്പോൾ എല്ലാം അസത്യമായി. ഇതാണ് സാമാന്യമായ സ്വപ്നത്തിനകത്ത് എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ള വേറെ കാര്യം. പുതിയ സ്വപ്നത്തെക്കുറിച്ചുള്ള നമ്മുടെ അനുഭവ സ്മരണ ഇങ്ങനെയാണ്, കാണുമ്പോൾ സത്യമായിരിക്കുന്നു, ഉണ്ടെന്നപ്പോൾ അപ്രത്യക്ഷമായി. അസത്യമെന്ന് ജ്ഞാനത്തെയും വിഷയത്തെയും ബോധിച്ചു. അത് മറ്റു അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. നേരത്തെ പറഞ്ഞല്ലോ അത് അവ്യക്തമാണ്, അനുഭവത്തിന്റെ തുടർച്ച ഇല്ല. പിന്നെ ചില സ്ഥലങ്ങളിൽ അതെല്ലാം ഇവിടെ ചർച്ച ചെയ്യും. ചില കാര്യങ്ങളുടെ തുടർച്ച ഉണ്ടാകുന്നു, അതൊക്കെ ഇവിടെ പൂർവപക്ഷവും സിദ്ധാന്തവും വരും. പൊതുവായുള്ള കാര്യമാണ് നമ്മളിപ്പോൾ പറയുന്നത്. എന്താണ് അവസ്ഥാ നിരൂപണം എന്നുള്ള കാര്യം. അപ്പൊ അവിടെ ഇവിടെ എന്തിനത് ചർച്ച ചെയ്യുന്നു എന്നുള്ളത്, കാരണം സൃഷ്ടി ഇവിടെ അനുഭവപ്പെടുമ്പോൾ അത് സത്യമായി അനുഭവപ്പെടുന്നു. സ്വപ്നത്തിനും സൃഷ്ടി അനുഭവം, സൃഷ്ടിയുടെ അനുഭവമുണ്ട്. അപ്പോൾ അത് സത്യമായി തന്നെ അനുഭവപ്പെട്ടു. പക്ഷേ ഒരു കാര്യം കൂടി പറയുന്നത് എന്താണ്, അതിന് ബാധ സംഭവിക്കുന്നു. അത് അസത്യമാണെന്ന് ബോധിക്കാൻ കഴിയുന്നു. അപ്പോൾ സൃഷ്ടി എന്ന് പറയുന്ന ഒന്നിൻ്റെ അനുഭവം ഉണ്ടായാലും അതിന് അസത്യമെന്ന് ബോധിക്കാൻ കഴിഞ്ഞാൽ, സത്യമെന്നുള്ള അനുഭവം ഉണ്ടായാലും അത് അസത്യം തന്നെ. അപ്പോൾ ജാഗ്രതയിലെ സൃഷ്ടി സത്യമെന്നുള്ള അനുഭവമാണ് നിലനിൽക്കുന്നത്. അനുഭവത്തെ ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. സത്യമെന്നുള്ള അനുഭവം ഉണ്ടെങ്കിലും അത് അസത്യമെന്ന് ബോധ്യപ്പെട്ടാൽ, അസത്യമാണല്ലോ, അസത്യമെന്ന് അതിനെ സ്വീകരിക്കാമല്ലോ, അത് സ്വപ്നത്തിലെ സൃഷ്ടിയുടെ അനുഭവം, അവിടുത്തെ സത്യത്തെ ബുദ്ധി, അതെങ്ങനെയാണോ ജാഗ്രതയിൽ ബാധിതമാകുന്നത് അതുപോലെ എന്നൊരു ദൃഷ്ടാന്തമായി സ്വപ്നത്തെ സ്വീകരിച്ചുകൊണ്ടാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇതും അതുപോലെ എന്ന് പറഞ്ഞ് ഇവിടെയും അസത്യത്വ ബുദ്ധി വരുന്നു. അപ്പോൾ സ്വപ്നത്തെ സംബന്ധിച്ചിടത്തോളം അത് ജ്ഞാനവും വിഷയവുമെല്ലാം പോയി. അങ്ങനെ പോകുന്നിടത്ത് അസത്യത്വ ബുദ്ധി തീരുമാനിക്കാൻ എളുപ്പമാണ്. രജ്ജസർപ്പം അറിവുണ്ടായി, വിഷയവും അനുഭവപ്പെട്ടു, രണ്ടും അപ്രത്യക്ഷമായി. അപ്പോൾ അത് അസത്യമാണെന്ന് ബോധിക്കാൻ എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ബോധിക്കാം. പക്ഷെ ജാഗ്രതയിൽ ഈ ജാഗ്രത മുഴുവൻ അതുപോലെ ബോധിക്കാൻ വിചാരം ആവശ്യമാണ്. കാരണം സൃഷ്ടി സത്യമായി അനുഭവപ്പെടുന്നു. അപ്പോൾ ആ അനുഭവങ്ങളെ ആശ്രയിച്ചുള്ള വിചാരം, അത് നമ്മൾ സാധാരണ മറ്റ് വിഷയങ്ങളെ സംബന്ധിച്ച് നടത്തുന്നത് പോലെയുള്ള ഒരു വസ്തുനിഷ്ഠ പഠനമല്ല. അത് ഈ ഇതിന് ഉപകരിക്കത്തുമില്ല. അതുകൊണ്ട് സ്വപ്നം കാണുമ്പോൾ തന്നിൽ എന്തൊക്കെ നടക്കുന്നു, സുഷുപ്തിയിൽ തന്നിൽ എന്തൊക്കെ നടക്കുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിൽ സുഷുപ്തി ഇന്നതാണ്, ജാഗ്രത സ്വപ്നം ഇന്നതാണെന്ന് വിചാരം ചെയ്യുന്നതല്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിചാരം ചെയ്താൽ ഇത് സത്യമാണോ അസത്യമാണോ എന്ന് തീരുമാനിക്കാൻ കഴിയാതെ. അദ്വൈത ബുദ്ധിക്ക് ഏതൊരു സത്യത്വ ബുദ്ധിയാണോ അസത്യത്വ ബുദ്ധിയാണോ വേണ്ടത് ആ ബോധം ഉണ്ടാകത്തില്ല. പക്ഷെ ഇന്നിപ്പോൾ പലരും ഇത് ഈ വിഷയത്തെക്കുറിച്ച് നിരൂപണം ചെയ്യുമ്പോൾ നേരെ പോകുന്ന എവിടത്തേക്കാണ്, പരീക്ഷണശാലയിലേക്കാണ്. എന്നിട്ട് പറയും അവിടെ സുഹൃത്തിയിൽ അത് കണ്ടു, ഇത് കണ്ടു, അതാണ് ഇതാണെന്നെല്ലാം പറയും. അത് അബദ്ധമാണ്, അത് അവസ്ഥാ നിരൂപണം അല്ല. അത് വസ്തുതാപരമായ ഒരു പഠനമാണ്. അതിലൂടെ നമുക്ക് സത്യത്വ ബുദ്ധിയോ മിഥ്യാത്വ ബുദ്ധിയോ രണ്ടും ഉണ്ടാകത്തില്ല. അവിടെ നമ്മൾ പരമാവധി പഠിച്ച് പഠിച്ച് പഠിച്ച് ഏതുവരെ എത്തും? അത് പഠനമാണ്. ആ ബ്രെയിനിൻ്റെ സവിശേഷതകളിലേക്ക് എത്തും. അവിടെ എന്തൊക്കെ സംഭവിക്കുന്നു, അങ്ങേറ്റം പോയി ഓരോ സെല്ലുകളിൽ എന്ത് സംഭവിക്കുന്നു, എന്തൊക്കെ രാസപ്രവർത്തനം നടക്കുന്നു, എന്തൊക്കെ ആണ് അവിടുത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് അറിവിങ്ങനെ അനന്തമായി പോയിക്കൊണ്ടേയിരിക്കും. പഠിച്ചു തീരാൻ കഴിയും? ഒരിക്കലും പഠിച്ചു തീരത്തില്ല. ഓരോരോ പുതിയ അറിവ് എന്നും അതിൽ നിന്നുണ്ടായിക്കൊണ്ടേയിരിക്കും, അവസാനമില്ലാത്ത അറിവ്. എത്ര കാലം പഠിക്കുന്നു അത്രയും കാലം അറിവ് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇവിടെ അതല്ല, ഇവിടെ നിശ്ചയാത്മികമായ ബുദ്ധിയാണ്. പിന്നെ ആ വിഷയത്തെക്കുറിച്ച് ഒരറിവിൻ്റെ ആവശ്യമില്ല. വസ്തുനിഷ്ഠമായ അതല്ല, ഒരിക്കലും അത് പഠിച്ചു തീരത്തില്ല. എന്നും പഠിക്കാൻ ബാക്കി കാണും. വീണ്ടും മനസ്സിൽ ചോദ്യം വരും, ഇനി എന്താണ് അടുത്ത്, ഇനി എന്താണ്, അങ്ങനെ പോകും, അവസാനിക്കത്തില്ല. ഇവിടെ അങ്ങനെയല്ല. നിശ്ചയാത്മകമായ അറിവിന്റെ വിശേഷത എന്താണ്? അവിടെ പിന്നെ ചോദ്യം ഉണ്ടാവത്തില്ല, ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ അന്വേഷണത്തിന്റെ ആവശ്യമില്ല, കണ്ടെത്തലുകളുടെ ആവശ്യമില്ല. ബുദ്ധി നിശ്ചിതമായി കഴിഞ്ഞു. അങ്ങനെ രണ്ടും തമ്മിലുള്ള വ്യത്യാസം, അങ്ങനെ പല വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും പൊട്ട സയൻസ് പറയുന്നു എന്ന് കേട്ടിട്ട് അതിന് പിറകെ പോകരുത്. അതാണ് അത് പറയുന്നത്. സയൻസ് പറയുന്നത് സയൻസ് പഠിച്ചിട്ടില്ലാത്ത സ്വാമിമാരാണ്. അതാണ് ഏറ്റവും വലിയ പറ്റത്തില്ല. സയൻസ് അവർ മനസ്സിലാക്കിയിട്ടില്ല, ഇതും നേരെ മനസ്സിലാക്കിയിട്ടില്ല. അപ്പൊ ഇതിനെക്കുറിച്ച് പറഞ്ഞ് അവസാനം ഉത്തരം കിട്ടാതെ വരുമ്പോൾ നേരെ സയൻസിലേക്ക് പോകും. സയൻസിൽ ഉത്തരം മുട്ടുമ്പോൾ ഇവിടേക്ക് വരും. രണ്ടിനെ കുറിച്ച് ശരിയായിട്ടുള്ള ബോധമില്ലാത്തതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിച്ചുകൊണ്ടിരിക്കും. കേൾക്കാനിരിക്കുന്നവൻ്റെയും ബുദ്ധി കുരങ്ങിനെ പോലെ ചാടിക്കൊണ്ടിരിക്കുകയാണ്. അവന് ബുദ്ധി ഉറയ്ക്കണമെന്നുള്ള ബുദ്ധി ചാടിക്കൊണ്ടിരുന്നാൽ മതി. ഉറയ്ക്കുന്ന ബുദ്ധി അല്ല അത്, മതി. ബുദ്ധിക്ക് ഉറപ്പില്ലാത്തതുകൊണ്ടാണ് ഇത് കേൾക്കാനിരിക്കുന്നത്. അപ്പോൾ അതല്ല ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇവിടെയും സൃഷ്ടിയെക്കൂടി ചർച്ച ചെയ്യുന്നു. ഈ പറഞ്ഞു വരുന്നതിൻ്റെ താല്പര്യം എന്താണ്? ഇത് സൃഷ്ടി എന്നെല്ലാം പറയുമ്പോൾ അങ്ങനെ വസ്തുനിഷ്ഠമായൊരു പഠനം നടത്തി സത്യവും അസത്യവും തീരുമാനിക്കുന്ന കാര്യമല്ല. കേവലം അവസ്ഥ അറിവ് വിഷയം എന്നുള്ള നിലയ്ക്ക് ചിന്തിച്ച് നിശ്ചയാത്മകമായ ഒരു ബുദ്ധിയിൽ എത്തിച്ചേരുന്ന കാര്യമാണ് ഈ പറയുന്നത്. ഇത് തികച്ചും ആധ്യാത്മിക വിചാരമാണ്, ഭൗതികമായൊരു വിചാരം അല്ല എന്ന് പറഞ്ഞാൽ സുഷുപ്തി സ്വപ്നം ഈ വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് ഭൗതികമായി പഠിക്കാം. അതും പഠിക്കും. അത് പഠിക്കണമെങ്കിൽ നിങ്ങൾ MBBSന് പഠിക്കണം, അല്ലെങ്കിൽ അതുപോലെയുള്ള പരീക്ഷകൾക്ക് പഠിക്കണം. അല്ല, ആധ്യാത്മികമായും നമുക്ക് വിചാരം ചെയ്യാം. അതിന് MBBS പഠിക്കണമെന്നില്ല. ഇപ്പം നിങ്ങൾക്കുള്ള യോഗ്യതകൾ തന്നെ ധാരാളമാണ്, ക്വാളിഫിക്കേഷൻസ് എല്ലാം ഇതിൽ കൂടുതലാണ്. ആധ്യാത്മിക വിചാരത്തിൽ ആ രീതിയിലാണ് എന്നുള്ള ധാരണ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഇത് മുമ്പോട്ട് പോകാൻ. അതുകൊണ്ടാണ് മുമ്പ് പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടി പറയുന്നു. ഇത് മാമനന്തി ശ്രുതിയിലും സൃഷ്ടിയെക്കുറിച്ച് പറയുന്നു. സൃഷ്ടി എവിടെയായാലും ഭൗതികം തന്നെ. എങ്ങനെയാ പറയുന്നു? സയത്ര സ്വപിതി, ഉറങ്ങിക്കിടക്കുന്നവന്റെ സ്വപ്നത്തെ കുറിച്ച് പറയുകയാണ്. ഈ സ്വപ്നം എന്ന് പറയുന്ന ഉറക്കത്തല്ലേ സംഭവിക്കുന്നുള്ളൂ. ജാഗ്രതയിലെ സ്വപ്നം വരെയാണ്, അതിനെ നമ്മൾ ദിവാസ്വപ്നം എന്ന് പറയും. അത് വേറെയാണ്. ഇവിടെ ഇരിക്കുന്നവരിൽ തന്നെ പലരും സ്വപ്നം കാണുന്നുണ്ട്. അവരോട് ചോദിച്ചാൽ പറയല്ല, ഞാനിത് കേട്ടുകൊണ്ടിരുന്നപ്പോഴാണ് സ്വപ്നം കണ്ടതെന്ന്. എന്ന് പറഞ്ഞാൽ അവർ സ്വഷ്ടിയിലേക്ക് പോയി തിരിച്ചു വരുന്നത് പോലും അറിയുന്നില്ല. അത്രയും വേഗത്തിലാണ് പോവുകയും തിരിച്ചു വരികയും ചെയ്യുന്നത്. നമ്മൾ പറയാം, ഒന്ന് മയങ്ങിപ്പോയി, ആ മയക്കത്തിനിടയിൽ എത്ര സ്വപ്നമാണ് കാണുന്നു. അതുകൊണ്ട് സ്വപ്നം സുഷുപ്തിയിലേ സംഭവിക്കുന്നുള്ളു. അതൊരു ചെറിയ മയക്കമാകാം, ചിലപ്പോൾ നീണ്ട ഉറക്കമാകാം. ആ സ്വപ്നത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്, ദിവാസ്വപ്നത്തെക്കുറിച്ചല്ല. ഇവിടെ ദിവാസ്വപ്നത്തിൽ ഇരിക്കുന്നവരുമുണ്ട്, ശരിയായ സ്വപ്നത്തിൽ ഇപ്പോൾ ഇരിക്കുന്നവരുമുണ്ട്. അത് ഇപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ജാഗ്രതയിലിരിക്കുന്നവർക്കേ കേൾക്കാൻ പറ്റും, പക്ഷെ ഇവിടെ സ്വപ്നത്തിലിരിക്കുന്നവരും കേൾക്കും. അതെങ്ങനെയാണ് നിയോഗിക്കും? അതങ്ങനെ സ്വപ്നത്തിലിരിക്കുന്നവർ കേൾക്കും പറഞ്ഞില്ലേ? അങ്ങനെ പ്രത്യേക അഭ്യാസം കൊണ്ട് ചില ശീലങ്ങൾ വന്നിട്ടുണ്ട്. നിമിഷം കൊണ്ട് സുഷുപ്തി പോവുക, സ്വപ്നത്തിൽ പോവുക, തിരിച്ച് ജാഗ്രത വരിക. അപ്പൊ ഈ ജാഗ്രത വരുന്ന ഒരു നിമിഷം ചിലതെല്ലാം കേൾക്കും. സുഷുപ്തി പോകുമ്പോൾ കേൾക്കത്തില്ല, സ്വപ്നത്തിനുമില്ല. അപ്പൊ ഈ ഒരു നിമിഷം ജാഗ്രത വരുന്ന ആ കേൾക്കുന്നതിന്റെ വാസന കൊണ്ട് ഭാഷ്യകാരൻ പറഞ്ഞ പോലെ സ്വപ്നത്തിൽ ഇതുമായി ബന്ധപ്പെടുത്തി ചിലത്. എന്നിട്ട് പിന്നീട് എല്ലാം കൂടെ ഓർത്തു നോക്കുമ്പോൾ പുതിയ പുതിയ സിദ്ധാന്തങ്ങൾ വരും. എന്നിട്ട് പറയും, ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. എല്ലാം പറയുന്ന ആളുടെ തലയിൽ വരും, ഇത് ജാഗ്രതത്തിനും സ്വപ്നത്തിനും എല്ലാം കൂടെ ഗ്രഹിച്ചതാണ് എന്ന് തിരിച്ചറിയത്തില്ല. ജാഗ്രതത്തിന് മാത്രം ഗ്രഹിച്ച. അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെയുള്ള അനുഭവം ഉള്ളവർ പറയട്ടെ, അങ്ങനെ അനുഭവമില്ല എന്ന്. അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. പലരും പറയാറില്ലേ, ഉറക്കത്തിൽ പാട്ട് കേട്ടെന്ന് പറയാറുണ്ട്. ഉറങ്ങിക്കിടന്നപ്പോ ഒരു പാട്ട്, ഉറങ്ങിക്കിടന്നപ്പോഴല്ല, ഉറക്കത്തിൽ നിന്ന് പാട്ട് കേൾക്കാൻ ജാഗ്രതത്തിലേക്ക് വന്ന് തിരിച്ചുപോയി വീണ്ടും ഉറക്കത്തിലേക്ക്. ഉറക്കത്തിൽ പാട്ട് കേൾക്കുന്നു, അതുപോലെ ഇത് ഉറക്കത്തിൽ കേൾക്കുന്നവരുമുണ്ട്. അപ്പോ നമ്മൾ പൊതുവെ ധരിച്ചു വെച്ചിരിക്കുന്നത് പകല് ജാഗ്രത്, രാത്രിയിൽ സുഷുപ്തി. അങ്ങനെ ഇല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം പകല് ജാഗ്രത്, പകല് സുഷുപ്തി, പകല് സ്വപ്നം. അത് തന്നെ മണിക്കൂറിന്റെ വ്യത്യാസമില്ല, മിനിറ്റിന്റെ വ്യത്യാസമില്ല, സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ ഇതെല്ലാം സംഭവിക്കും, സംഭവിക്കാറുണ്ട്. പക്ഷെ നിയമം ഇതാണ്. എന്താണോ സയത്ര സ്വപിതി, ഉറക്കത്തിലേ അത് സംഭവിക്കും സ്വപ്നം. അത് ജാഗ്രതത്തിലെ ഒരു സെക്കൻഡാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. പക്ഷെ സ്വപ്നത്തെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ കാലം വേറെയാണ്. അവിടെ മണിക്കൂറുകൾ സ്വപ്നം കാണാം എന്നാ പറയും, അവിടുത്തെ മണിക്കൂറുകൾ സ്വപ്നം കാണും. നമ്മൾ പലപ്പോഴും നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾ ജാഗ്രതത്തിലെ സെക്കൻഡാണെങ്കിൽ സ്വപ്നത്തിൽ അതിൻ്റെ സമയം നിശ്ചയിക്കാൻ പറ്റില്ല. അവിടെ ജന്മങ്ങളും മരണങ്ങളും വരെ സ്വപ്നത്തിൽ കടന്നു പോകാം. എന്തായാലും അത് സുഷുപ്തിയിലാണ്. അതുകൊണ്ട് ചില ഗ്രന്ഥങ്ങളിൽ പറയും, അദ്വൈതത്തിൽ തന്നെയുണ്ട് നിദ്രാദോഷം, അതുകൊണ്ടാണ് സ്വപ്നമുണ്ടാകുന്നത് എന്ന് പറയും. സ്വപ്നം എന്ന് പറയുന്ന ഒരു വേറിട്ട അവസ്ഥയാണ്. ഒരു ജാഗ്രതയിൽ നിന്നും സുഷുപ്തിയിൽ നിന്നും വേറിട്ട അവസ്ഥയാണെങ്കിലും അവിടെ നിദ്രാദോഷമുണ്ടെന്ന് പറയും. അത് ജാഗ്രതയിൽ സംഭവിക്കുന്ന ഒന്ന് അല്ല എന്ന് പറയും. അത് അങ്ങനെ ഇല്ല എന്ന് പറയുന്നവരുണ്ട്, നിദ്രാദോഷം അങ്ങനെ ഒന്നില്ല, സ്വപ്നം വേറെയാണ്. അതുകൊണ്ട് അത് അഭിപ്രായങ്ങൾ പലരുടെയും. ഇത്യുപക്രമ്യ ന തത്ര രഥ ന രഥയോഗ ന പന്ഥാനോ ഭവന്തി പറയുന്നു. ആ സ്വപ്നം കണ്ടുകൊണ്ടിരുന്നപ്പോൾ കുറിച്ച് ഉള്ള സ്മരണയെക്കുറിച്ച് പറയുകയാണ്. ഉണർന്നതിന് ശേഷം പറയുന്ന തത്ര രഥ, അവിടെ രഥങ്ങൾ ഉണ്ടായിരുന്നില്ല, പക്ഷെ ഞാൻ കണ്ടു രഥത്തെ. ന രഥയോഗ, രഥത്തിൽ കെട്ടിയിരിക്കുന്ന കുതിരകൾ, അതും ഉണ്ടായിരുന്നില്ല. ന പന്ഥാന, രഥ സഞ്ചരിക്കുന്ന വഴി, അതും ഉണ്ടായിരുന്നില്ല. ഭവന്തി അഥ രഥാൻ രഥയോഗാൻ പഥ സൃജതേ. പിന്നെ അതെല്ലാം എവിടുന്ന് വന്നു പറയുന്നു? അത് ആ സ്വപ്ന ബോധം സൃഷ്ടിച്ചത് തന്നെയാണ്, സ്വപ്നബോധത്തിന്റെ സൃഷ്ടിയാണ്. അപ്പോൾ അവിടെ സൃഷ്ടി വന്നു. സൃഷ്ടി എന്ന് പറയുമ്പോൾ സത്യ അനുഭവമാണ്. അതവിടെ സംഭവിച്ചു. അത് സംഭവിക്കില്ല എന്നുള്ള ബാധകൊണ്ട് നിശ്ചയിക്കാം. എന്നാലും സ്വപ്നത്തെ, ആ സ്വപ്നത്തിൻ്റെ മിഥ്യാത്വത്തെ വ്യക്തമായി ധരിക്കുന്നതിന് വേണ്ടി അങ്ങനെ ചർച്ച ചെയ്യുകയാണ്. അപ്പോൾ ഈ ശരീരത്തിലാണ് താൻ ഇരുന്നു കൊണ്ടാണ് താൻ ജാഗ്രതയിൽ വിഷയങ്ങളെ അനുഭവിക്കുന്നത്. പക്ഷേ ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ താൻ സുഷുപ്തിയിലേക്ക് പോയി. അവിടെ ഈ കാണുന്ന യാതൊരു ബാഹ്യ വിഷയങ്ങളും ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടെ കേവലം ശേഷിച്ചിരുന്ന ഈ ശരീരമാണ്. ആ തൻ്റെ ശരീരത്തെക്കുറിച്ച് ചിന്തിച്ചാലും മനസ്സിലാകും, അന്യൻ്റെ സുഷുപ്തിയെ കാണുമ്പോഴും മനസ്സിലാകും. കേവല ശരീരം മാത്രമാണ് ആ സ്വപ്നം. അപ്പോൾ അത് ഈ കേവലം ഈ ശരീരത്തെ ആശ്രയിച്ചിട്ടാണ് ഇതിൻ്റെ അകത്ത് കുതിരകൾക്ക് സഞ്ചരിക്കാനോ രഥത്തിന് നിൽക്കാനോ അതിന് വഴിയോ സംവൃതമായിരിക്കുന്ന ഈ ശരീരത്തിൽ അതൊന്നും സാധിക്കില്ല. അപ്പോൾ അതൊന്നും എങ്ങനെയാണോ ജാഗ്രതയിൽ ബാഹ്യമായി അനുഭവപ്പെടുന്നു, ബാഹ്യമായി അതെല്ലാം വ്യാവഹാരികമായി നിലനിൽക്കുന്നത്, അതുപോലെ സ്വപ്നത്തിലെല്ലാം ഈ ശരീരത്തിനുള്ളിൽ നടന്ന കാര്യങ്ങളായതുകൊണ്ട് അവിടെ നമുക്ക് പറയാം ഈ ശരീരത്തിനുള്ളിലാണ് അല്ലെങ്കിൽ തൻ്റെ ബ്രെയിനിനെ ആശ്രയിച്ചിട്ടാണ് നടന്ന കാര്യങ്ങളായതുകൊണ്ട് ആ സൃഷ്ടി ഭൗതികമായ ജാഗ്രത്തിലെ സൃഷ്ടി പോലെ സത്യമല്ല. അതാണ് ഇവിടെ പറയുന്നത് ഇത്യാദി. തത്ര സംശയ, ഇവിടെ ഒരു സംശയം വരാം. എന്താണ് കിം പ്രബോധ ഇവ സ്വപ്നേവി പാരമാർത്ഥികി സൃഷ്ടി അഹോസിത് മായാമയി. പ്രബോധത്തിലേതെന്നതുപോലെ ജാഗ്രതത്തിലെ രഥം, ജാഗ്രതത്തിലെ കുതിരകൾ, ജാഗ്രതത്തിലെ വഴി, അതുപോലെ തൻ്റെ ഈ ശരീരത്തിന് ബാഹ്യമായി, അതാണ് അതിൻ്റെ പ്രത്യേകത. പാരമാർത്ഥിക ഈ സൃഷ്ടി, പാരമാർത്ഥിക സൃഷ്ടി എന്ന് പറഞ്ഞാൽ ഇവിടെ അദ്വൈത മതമനുസരിച്ച് എന്താണ്, എന്താണ് വ്യാവഹാരിക സൃഷ്ടി. അത് വ്യാവഹാരിക സൃഷ്ടിയാണോ എന്നുകൊണ്ട് സ്വപ്ന സൃഷ്ടി എന്ന് പറയും പ്രാതിഭാസികം. അപ്പൊ ഇത് പരസ്പരം താരതമ്യം ചെയ്യുമ്പോൾ അങ്ങനെ പറയുന്നു. അപ്പോൾ ഈ സ്വപ്ന സൃഷ്ടി പരമാർത്ഥിക എന്ന് പറഞ്ഞാൽ സ്വപ്നത്തെ ജാഗ്രതനെ അപേക്ഷിച്ചത് പരമാർത്ഥികമാണോ? ജാഗ്രത വ്യാവഹാരികമായിരിക്കുന്നത് പോലെ അത് വ്യാവഹാരികമാണോ? അഹോസിത് മായാമയി, അതോ പ്രാതിഭാസികമാണോ? തത്ര താവത് പ്രതിബദ്ധതേ സന്ധി തഥ്യരൂപ സൃഷ്ടി പറയുന്നു. അത് സന്ധ്യസ്ഥാനമാണ്. സന്ധ്യ എന്ന് പറയുന്നത് ഭാഷകാരൻ മുമ്പ് വ്യാഖ്യാനിച്ചത് ഇഹലോക പരലോകങ്ങളുടെ മധ്യം, അത് കൂടിച്ചേരുന്ന സ്ഥാനമാണ് സന്ധ്യസ്ഥാനം. സാധാരണ സന്ധ്യ എന്ന് പറയുന്നത് കൂടിച്ചേരുന്ന അതിനെയാണല്ലോ. പകലും രാത്രിയും കൂടി ചേരുന്ന സന്ധ്യ. ഇവിടെ പറയുന്നത് എന്നുവെച്ചാൽ ഇത് ബൃഹദാരണ്യത്തിൽ ഇത് വ്യാഖ്യാനിച്ചപ്പോൾ അത്രേ പറഞ്ഞുള്ളൂ. പരലോകവും ഇഹലോകവും കൂടിച്ചേരുന്ന സ്ഥാനം ഇവിടെ വ്യാഖ്യാനിച്ചപ്പോൾ പറയുന്നത് വിശേഷിച്ച് സുഷുപ്തിയും ജാഗ്രതും കൂടിച്ചേരുന്ന സ്ഥാനം, അതാണ് സന്ധ്യ. കാരണം ഒന്ന് ജാഗ്രത് നേരത്തെ പറഞ്ഞു, മറ്റൊന്ന് പറഞ്ഞു എത്ര സ്വപിതി സുഷുപ്തി. ഇതിന്റെ സന്ധി അവിടെയാണ് എന്ത് സംഭവിക്കുന്നത്? സ്വപ്നം. അത് പറയുന്നതിന് ഒരു യുക്തിയുണ്ട്. കാരണം ശരിയായ സുഷുപ്തിയാണെങ്കിൽ സ്വപ്നമില്ല, ജാഗ്രതയില്ല. ശരിയായ ജാഗ്രത ആണെങ്കിൽ സുഷുപ്തിയില്ല, സ്വപ്നമില്ല. അപ്പൊ ഇത് രണ്ടുമല്ലല്ലോ, ഒരു സന്ധ്യമാണ്, സന്ധിക്കുന്ന സ്ഥാനമാണ്. എന്തുകൊണ്ട്? അവിടെ ശരിയായ സുഷുപ്തിയില്ല, ശരിയായ ജാഗ്രതയില്ല എന്നാ വര സുഷുപ്തിയുടെയും ജാഗ്രതത്തിന്റെയൊക്കെ സ്വാധീനമുള്ള ഒരു സ്ഥാനം സ്വപ്നം. അത് അവിടെ ജാഗ്രത അനുഭവങ്ങളെ കുറിച്ചുള്ള ബോധമില്ല, സുഷുപ്തി അനുഭവത്തെ കുറിച്ച് ബോധമില്ല, അതുകൊണ്ട് അത് സുഷുപ്തിയാണ്. എന്നുവെച്ചാൽ സുഷുപ്തി പോലെയാണ്. ജാഗ്രതത്തിനെ കുറിച്ചുള്ള ബോധമില്ലല്ലോ അതുകൊണ്ട്. എന്നാൽ ജാഗ്രതത്തിന് സമാനമായ അനുഭവങ്ങളുണ്ട്, രഥവും രഥയോഗവും എല്ലാം ഉണ്ട്. അതുകൊണ്ടത് ജാഗ്രതമാണ്. ഇപ്പൊ രണ്ടിന്റെയും സ്വാധീനം അവിടെയുണ്ട്. അതുകൊണ്ടാണ് അതിനെ സന്ധ്യ എന്ന് പറയുന്നത്. ഭാഷകാരം പറയുന്നതാണ് രണ്ട് ഗ്രാമങ്ങൾ കൂടിച്ചേരുന്ന സ്ഥാനം, അതാണ് സന്ധ്യ എന്ന് പറഞ്ഞാൽ അതിൽ എന്ന് പറയുന്നു. അപ്പോൾ അത് ഒന്നുകിൽ അത് രണ്ടുപേരുടെയല്ല, അല്ലെങ്കിൽ അത് രണ്ടുപേർക്കും കൂടി അവകാശപ്പെട്ടതാണ് അതൃപ്തി എന്ന് പറയുന്നു. അതുകൊണ്ടാണ് ലൈൻ ഓഫ് കൺട്രോൾ എന്നെല്ലാം പറയുന്നു. രണ്ടുപേർക്കും അതിനങ്ങോട്ട് പൂർണ്ണ അധികാരമില്ല. അതാണോ? തത്ര താവത് പ്രതിപദ്ധ്യത്തെ. ഇവിടെ മനസ്സിലാക്കേണ്ടതാണ് എന്താണ്? സന്ധി തത്യരൂപ സൃഷ്ടിരീതി. അവിടെ നടക്കുന്ന ആ സൃഷ്ടി സത്യമാണോ? അങ്ങനെ ഒരാൾക്ക് ചിന്തിക്കാമല്ലോ. അതിനൊരു സത്യത്വമുണ്ട്. അത് പറയുന്നതാണ് തെറ്റു പറയാൻ പറ്റില്ല. കാരണം അത് സത്യമായിട്ടാണ് അനുഭവിച്ചത്. നമ്മൾ സാധാരണ പറയുന്നില്ലേ, എന്റെ അനുഭവം സത്യമാണ്, ഇനി നിങ്ങൾ അതൊക്കെ എത്ര അസത്യം എന്ന് പറഞ്ഞാലും ഞാൻ സ്വീകരിക്കത്തില്ല. അതുപോലെ തന്നെ സ്വപ്നം എന്ന് പറയുന്നത് തന്റെ സത്യ അനുഭവമാണ്. അതിനി നിങ്ങൾ അസത്യമാണ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കാൻ ശ്രമിച്ചാൽ മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. അനുഭവം സത്യമായി. അതുകൊണ്ട് അസത്യമായി അനുഭവിച്ചു എന്നുള്ള നിലയ്ക്ക് പറയുകയാണ് സന്ധ്യ തഥ്യരൂപ സൃഷ്ടിരീതി. സന്ധ്യമിതി സ്വപ്ന സ്ഥാനം ആജഷ്ഠേ വേദേ പ്രയോഗ ദർശന സന്ധ്യം തൃതീയം സ്വപ്നസ്ഥാനം. സന്ധ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആ സ്വപ്നസ്ഥാനത്തെ എടുക്കണം. എല്ലാത്തിനും പ്രമാണ ശ്രുതിയാണ്. ശ്രുതി അങ്ങനെ ഒരു പ്രത്യേക വാക്കുപയോഗിച്ച സന്ധ്യം. വേദപ്രയോഗ ദർശന, വേദത്തിൽ അങ്ങനെ ഒരു പ്രയോഗമുണ്ട്. സന്ധ്യം തൃതീയം സ്വപ്നസ്ഥാനം, അതാണ് മൂന്നാമത്തെ സ്വപ്നസ്ഥാനം. സത്യം സത്യം എത്രയോ തവണ വന്നിട്ടുണ്ട്. അസത് വൈ തഥ്യം എന്ന് പറഞ്ഞാൽ എന്താ? അസത്യം. അപ്പോൾ ഒരു സൃഷ്ടി എന്നുള്ള നിലയ്ക്ക് അതിലേതെങ്കിലും തരത്തിലുള്ള സത്യത്വം ഉണ്ടോ? ഒരു സത്യ അനുഭവം എന്നുള്ള നിലയ്ക്ക് ബാധ സംഭവിച്ചിട്ടും ഏതെങ്കിലും സത്യത്വത്തെ അതിന് ആരോപിക്കാമോ എന്നുള്ള വിഷയമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്.